ഇല്ല. ഈ ചിന്തയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. നമ്മൾ സ്വതന്ത്രമായി കാര്യങ്ങളെ മനസ്സിലാക്കുക, അതിനാണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. ചിന്തയും അറിവും രണ്ടല്ല, അതിനാണ് അറിവെന്ന് പറയുന്നത്. ചിന്ത തന്നെ അറിവ്, ചിന്തയിൽ നിന്ന് അറിവുണ്ടാവും. പിന്നെ ശരിയായ അറിവെന്ന് പറയുന്നത് അതിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അതല്ലേ നമ്മൾ പറഞ്ഞത്? ശരിയായ അറിവുകളും മനുഷ്യൻ്റെ നമ്മളെ അവസ്ഥകളും മാറുമ്പം നമ്മുടെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ മാറുമ്പം നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ ഒക്കെ നമ്മുടെ അറിവ് മാറിക്കൊണ്ടിരിക്കും. എല്ലാ അറിവെന്നും ഒരുപോലെ നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചാലും അങ്ങനെയല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? ശിവഗിരി വരുന്നതിന് മുമ്പ് ശിവഗിരിയെക്കുറിച്ചുള്ള അറിവാണോ ഇവിടെ വന്നതിന് ശേഷമുള്ള അറിവ്? അല്ല, ഇത് തന്നെ എല്ലായിടത്തും, ജീവിതത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മുടെ അറിവ് മാറിക്കൊണ്ടിരിക്കും. എല്ലാ അറിവ് മാറുന്നവർ ദോഷമുണ്ട്, അറിവ് മാറുന്നവർക്കിനും ദോഷമുണ്ട്, മാറണം. അപ്പൊ മാറുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ കൂടുതൽ ശരിയായ അറിവ് ആർജിക്കണം, സമ്പാദിക്കണം. പഴയതിൽ നിന്നും മെച്ചപ്പെട്ട അറിവ് അതേ സാധ്യമാകും. അല്ല, ആത്യന്തികമായ ഏറ്റവും ശരിയായ ഒരു അറിവ്, അങ്ങനെ ഒരു അറിവില്ല. അങ്ങനെ നമുക്കൊരു അറിവിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ മെച്ചപ്പെട്ട അറിവ് നേടുക എന്നുള്ളതേ സാധ്യമാകും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും വിചാരിക്കുകയാണ്, ഞാൻ അറിഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ തീർന്നു, അതോടുകൂടി തീർന്നു, പിന്നെ അവന് വളർച്ചയില്ല. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ എല്ലാം മനസ്സിലാക്കി എന്നൊരു ധാരണയിലാണ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പുരോഗതിയില്ല. കാരണം പിന്നെ അവന് അവൻ്റെ അറിവ് മുരടിച്ചു പോകും. അതുകൊണ്ട് മരണം വരെ എന്ത് ചെയ്യണം? നമ്മുടെ അറിവിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അത് ഇതിന് വേറൊന്നും പോകണ്ട, ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാം. ഗുരുവിൻ്റെ ജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാം. ഗുരു എന്നും തൻ്റെ അറിവിനെ പുതുക്കിക്കൊണ്ടായിരുന്നു. അതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉദാഹരണങ്ങൾ ധാരാളമാണ്. അറിവുകളെ മാറ്റിക്കൊണ്ടിരുന്നു, പുതുക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഓരോ തവണയും എന്ത് ചെയ്യുന്നു? അത് പുതുമയുള്ള അറിവായിരുന്നു, ശരിയായ അറിവായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു അറിവ് നമ്മൾ പുതുക്കിയെന്ന് വിചാരിച്ച് നമ്മളെ പഴയ അറിവ് തെറ്റാണെന്നല്ല, അല്ല, ഇന്നത്തെ അറിവ് നമ്മൾ നാളെ പുതുക്കുന്നു എന്ന് വെച്ചാൽ ഇന്നത്തെ അറിവ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ചുറ്റുപാടുകൾ അത് ശരിയായിരിക്കും. പക്ഷെ നാളത്തേക്ക് അത് പോരാതെ വരും. നാളത്തേക്ക് അത് പോരാതെ വരുമ്പോൾ നമുക്കതിനെ മാറ്റേണ്ടി വരും. അതെ, പഴയകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ അങ്ങനെ അല്ല, ബട്ടണുള്ള മൊബൈൽ. അന്ന് നമ്മൾ ആ ബട്ടണുള്ള മൊബൈൽ ഉപയോഗിച്ചാണ് കാൾ ചെയ്യുന്നതല്ല. പിന്നെ പുതിയ ഡിസ്പ്ലേ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പുതിയ മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ചു, പുതിയ അറിവായി. അതിനർത്ഥം നമ്മളെ പഴയ അറിവ് ഉപയോഗമില്ലാത്തതാണ്, തെറ്റാണെന്നാണ്? അന്നതായിരുന്നു ഉപയോഗമുള്ളത്. അന്നത് ഉപയോഗിച്ചാണ് നമ്മൾ, ആ അറിവ് ഉപയോഗിച്ചാണ് നമ്മൾ കാൾ ചെയ്തത്. ഇന്ന് നമ്മൾ കാൾ ചെയ്യുന്നത് പുതിയ അറിവ് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ അർത്ഥം പഴയത് മോശമൊന്നല്ല. പക്ഷേ ആ അറിവ് വെച്ച് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മൊബൈൽ വെച്ച് കാൾ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ചില ഈ പഴയ ആൾക്കാർക്കൊക്കെ ഈ പുതിയ മൊബൈൽ അവർ പറയും, എനിക്ക് പുതിയ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ആ പഴയ മൊബൈൽ വെച്ച് ഞാൻ വിളിച്ചിട്ടുള്ളൂ, എനിക്ക് അതേ പറ്റത്തുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരുണ്ട്. അത് പാടില്ല. അന്ന് അത് ഉപയോഗമുള്ളതായിരുന്നു, അത് നമ്മൾ ഉപയോഗിച്ചു. ഇന്ന് മാറി, ഇന്ന് ടച്ച് സ്ക്രീനാണ്, അപ്പോൾ അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കണം. ഇതാണ് അറിവിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. നമ്മുടെ അറിവിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ പഴയ അറിവുകളെല്ലാം മോശമൊന്നല്ല. പിന്നെ നമ്മുടെ പൂർവികന്മാർ ആദിവാസികൾ അവരുടെയൊക്കെ അറിവ് മോശമൊന്നുമല്ല. അവരുടെ അറിവെന്ന് പറയുന്നത് അന്നത്തെ ആ കാലഘട്ടത്തെ അതിജീവിക്കുന്നതിന് അവരെ സഹായിച്ച അറിവാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഏറ്റവും യോജിച്ച അറിവുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ആ അറിവുപയോഗിച്ച് അവരെന്ത് ചെയ്തു? അവരതിജീവിച്ചു. അതിജീവിച്ചെന്ന് വെച്ചാൽ അറിവുപയോഗിച്ച് അവർ നിലനിന്ന് സന്താന പരമ്പരകളെ ഉണ്ടാക്കി നമ്മൾ ഇവരെ എത്തിച്ചേർന്നു. അപ്പൊ അവരുടെ അറിവ് മോശമല്ല, ആ കാലത്തിന് പറ്റിയ അറിവാണ് അവർ നേടിയത്. പക്ഷേ ആ അറിവ് ഇന്നത്തേക്ക് അത് പോരാ, അതാണ് പ്രശ്നം. ആ അറിവുകൊണ്ട് ഇന്നത്തെ ചുറ്റുപാടുകളിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ചിലർ വാശി പിടിക്കുന്നത് അതാണ് എല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്ന് പറയുന്നിടത്താണ് അബദ്ധം. അങ്ങനെയല്ല, അന്നത് ആവശ്യമായിരുന്നു, അതവർക്ക് ഉപകരിച്ചു, അതുകൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഇന്നത്തെ ചുറ്റുപാടിന് വേണ്ട അറിവുകൾ നമുക്ക് വേണം. ആണ് അറിവിനെ മാറ്റണമെന്ന് പറയും. അപ്പൊ നമ്മുടെ പൂർവികന്മാരും മണ്ടന്മാരാണ് നമ്മൾ ധരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഒന്നുകൂടെ മനസ്സിലാക്കണം, എന്താണ്? അവരിന്നുള്ളവരെക്കാളും വലിയ ബുദ്ധിമാന്മാരായിരുന്നു. എന്ത് ധരിക്കാനും പാടില്ല. അതെങ്ങനെ അറിയാം? എങ്ങനെ എങ്ങനെ? അതെന്താ ഒരു അതുകൊണ്ട് മനുഷ്യൻ്റെ ചിന്താശേഷി കൂടുതലേ ചെയ്യുന്നു, കുറയല്ലല്ലോ. അന്നവർക്ക് വിവരമില്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നുള്ള മനുഷ്യന് വിവരമുണ്ട്. അപ്പം വിവരം കൂടുതലേ ചെയ്യുന്നു. ചിന്താശേഷി കൂടിയതുകൊണ്ടല്ലേ ഇത്രയും വിവരമുണ്ടായത്. മനുഷ്യന് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി ഉള്ളതുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രത്തിന് ഒരുപാട് ശാഖകളുണ്ടായതുമൊക്കെ. പണ്ടത്തെ മനുഷ്യന് അങ്ങനെയുള്ള ശേഷി ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല. അത് മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ഒരു ദശയായിരുന്നു അത്. അന്നവർക്ക് അത്രയൊക്കെ കഴിവുണ്ടായിരുന്നുള്ളൂ. അന്ന് അത് മതിയായിരുന്നു. അല്ല, എന്താണ്, ഇന്നുള്ളവരെക്കാളും മെച്ചമായിരുന്നു അന്നുള്ളവരെന്ന് പറയുന്നത് ഒരു രംഗത്തും അത് യോജിക്കുന്ന കാര്യമുണ്ട്. എന്തെങ്കിലും പറയേണ്ടി വന്നാൽ അന്നുള്ളവരെക്കാളും മെച്ചമായിരുന്നു എന്നുള്ളവരെല്ലാ അർത്ഥത്തിൽ എന്നേ പറയാൻ പറ്റും. പക്ഷേ അന്നത്തെ കാലത്ത് അവർ മെച്ചമായിരുന്നു, ആ കാലത്തിൽ അവർ മെച്ചമായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഇന്നൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഒരു വിവരം എന്ന് പറയുന്നത് അന്നുള്ള ആൾക്കാർക്കുണ്ടായിരുന്നില്ല. അവരുടെ ലോകം വേറെയായിരുന്നു. അതുകൊണ്ട് പണ്ടുള്ള ഒരു ചിന്താശേഷി കൂടിയവരെന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥമില്ല. അതൊക്കെ കൂടിക്കൂടി വരികയാണ്. മനുഷ്യൻ പരിണമിക്കും തോറും അവൻ്റെ ശേഷികൾ വികസിച്ചു വരികയാണ്, കുറഞ്ഞു വരികയല്ല. എല്ലാ ശേഷികളും കൂടിക്കൂടി വരികയാണ്. എന്ത്, കായിക ശേഷി ഉൾപ്പെടെ കൂടി വരികയാണ്, കുറയുകയല്ല. പണ്ടുള്ളതിനേക്കാൾ കായിക ശേഷിയാണെന്നുള്ള മനുഷ്യനുണ്ട്. നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല, പഴയ ആൾക്കാർക്കാണ് കായിക ശേഷി കൂടുതലെന്ന്. അങ്ങനെയല്ല, ഇന്നുള്ളവർക്കാണ് അത് കൂടിക്കൂടി വരുന്നത്. ബൗദ്ധികമായ ശേഷിയല്ല. പഴയ ഉള്ള ആൾക്കാർക്ക് മനുഷ്യരുടെ കാര്യം പറയണം, അന്നത്തെ ആ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള ശേഷിയെല്ലാം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അടുത്തെന്താണ് ഇവിടെ വരുന്നത്? വൃത്തിസ്ഥമാം അറിവിൽ വിശ്വവുമില്ല. അതാണ് സമാധിയാണത് ഈ പറയുന്നത്. വൃത്തിസ്ഥമാ അറിവെന്ന് വെച്ചാൽ വൃത്തിയിലുള്ള അറിവ്. ഇവിടെ അറിവെന്ന് പറയുന്നത് ഉണ്ടാകുന്ന നിരുപാധികമായ ചൈതന്യത്തെ എടുക്കണം. പക്ഷെ വൃത്തിയിലുള്ള അറിവെന്ന് പറയുമ്പം അത് സ്വാഭാവികമാകും. വൃത്തി വന്നോ അറിവ് സ്വാഭാവികമാകും, വൃത്തിയില്ലെങ്കിൽ അറിവ് നിരുപാധികമാണ്. അതാണ് ജ്ഞാനമേകംഹി നിരുപാധികം സ്വാഭാവികം. ഈ അറിവെന്ന് പറയുന്നത് നിരുപാധികമായ ഒരു അറിവുണ്ട് എന്നുള്ളതാണ് അദ്വൈതികളുടെയൊക്കെ സിദ്ധാന്തം. എന്താ വെച്ചാൽ ശങ്കരാചാര്യർ മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പേ ഉള്ളവർ മുതൽ പറഞ്ഞു വരുന്ന ഒരു സിദ്ധാന്തമാണ്. ഇതെന്താണോ നിരുപാധികമായ ഒരു അറിവുണ്ട്. നിരുപാധികമായ അറിവെന്ന് പറഞ്ഞാൽ എന്താണോ ആ അറിവ് ഈ പ്രപഞ്ചത്തിൽ നിന്നും തികച്ച് സ്വതന്ത്രമായിരിക്കും. പ്രപഞ്ചത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കും, ഈ പ്രപഞ്ചത്തിനൊക്കെ ആധാരമായിരിക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവം അതിനുണ്ടായിരിക്കത്തില്ല. പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം പരിണമിക്കും, പ്രപഞ്ചത്തിന് വികാരങ്ങളുണ്ടാവും, പ്രപഞ്ചത്തിന് ജന്മമുണ്ടാവും, വൃദ്ധി വളർച്ച ക്ഷയം നാശമെല്ലാം ഉണ്ടാവും. ഇങ്ങനെ പ്രപഞ്ചത്തിന് ഉള്ള ഒരു സ്വഭാവമില്ലാത്ത ഒന്നാണ് നിരുപാധികമായ അറിവ്. അങ്ങനെ ഒന്നിനെ അടിസ്ഥാനപരമായി സ്വീകരിച്ചുകൊണ്ടാണ് അംഗീകരിച്ചുകൊണ്ടാണ് ഈ അദ്വൈത സിദ്ധാന്തം മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചാൽ മാത്രമേ അദ്വൈതം എന്ന് പറയുന്ന ആശയം നിലനിൽക്കത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ആധുനികമായ ശാസ്ത്രം ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണ് അറിവിനങ്ങനെ നിരുപാധികമായ ഒരു നിലയില്ലെന്ന് കണ്ടുപിടിച്ച് അന്ന് അദ്വൈതമെല്ലാം പൂട്ടിക്കെട്ടി വീട്ടിൽ പോയിരിക്കേണ്ടി വരും. പിന്നെ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിന് വിഷയമാണ്, നമുക്ക് ചിന്തിക്കാം പഠിക്കാം. ഈ പറയുന്ന നിരുപാധികമായ അറിവ് അത് സാധിക്കില്ല, നമ്മുടെ അറിവിന് വിഷയമേ അല്ല. അത് അറിവിന് വിഷയമാവണമെങ്കിൽ എന്ത് വേണം? അത് സ്വാഭാവികമാവണം. എന്നുവെച്ചാൽ അതിനൊരു ഉപാധി വേണം. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ ഉപാധിയോട് കൂടിയത്. നിരുപാധികം എന്ന് വെച്ചാൽ ഒരു ഉപാധിയില്ലാത്തത്. അപ്പോ ഉപാധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അറിവിനെ അറിയുന്നതിന് സഹായിക്കുന്ന ഒന്ന് ഏതായാലും അതാണ് ഉപാധി. അപ്പൊ ഈ നിരുപാധികമായ അറിവിനെ അറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് മനസ്സ്. അപ്പോ എപ്പോഴാണോ ഈ മനസ്സ് ഈ അറിവിനെ നിരുപാധികമായ അറിവിനെ അറിയാൻ സഹായിക്കുന്നത്, അപ്പൊ ആ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മനസ്സല്ല. ഈ സാധാരണ നമ്മുടെ മനസ്സിന് അതിനുള്ള ശേഷിയില്ല. അപ്പോ ആ നിരുപാധികമായ അറിവിനെ അറിയാൻ സഹായിക്കുന്ന ആ മനസ്സിനെയാണ് ഇവിടെ വൃത്തി എന്ന് പറയുന്നത്. വൃത്തിയിലൂടെ അതിനെ അറിയുന്നു എന്ന് പറയുമ്പം അത് സ്വാഭാവികമായതുകൊണ്ടാണ് അറിയുന്നത്. സമാധിയിൽ സംഭവിക്കുന്ന അതാണ്. അതുകൊണ്ടാണ് ഈ സമാധി ജ്ഞാനത്തിന് വൃത്തിജ്ഞാനം എന്ന് പറയുന്നത്. ഈ വൃത്തിയിലൂടെ അറിയുകയാണ് ഈ നിരുപാധികമായ അറിയുന്നത്. അപ്പം വൃത്തിക്ക് അവിടെ രണ്ട് ജോലിയാണ്. ഒന്ന്, ഇത് വാചസ്പതി മിശ്രന്റെ സിദ്ധാന്തമാണ് പ്രധാനമായിട്ടും, നമ്മൾ ഭാമതിയിൽ പഠിക്കുന്നതാണ്. അപ്പോ ഈ വൃത്തി തന്നെ ഒന്ന് ഈ നിരുപാധികമായ അറിവ് ശുദ്ധബ്രഹ്മം അതിന് ഉപാധിയാകുന്നു, അതേസമയം ആ വൃത്തി തന്നെ അതിനറിയുകയും ചെയ്യുന്നു. സ്വയം ഉപാധിയായിരുന്നുകൊണ്ട് അതിനെ അറിയുന്നു. അത് എങ്ങനെ അങ്ങനെ മനസ്സ് പരിണമിച്ച് അങ്ങനെ ഒരു വൃത്തിയായി മാറണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഉണ്ട് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിപ്പോ ഉണ്ട്. ഇപ്പോ ആരെങ്കിലും നമ്മളോട് പറയണേ നീ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഞാൻ ബ്രഹ്മമാണ്. ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മമാണെന്നുള്ള ഒരു ശബ്ദബോധം നമുക്കുണ്ടാവും അങ്ങേറ്റം വന്ന. എന്ന് വെച്ചാൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമൊക്കെ അറിയാമെങ്കിൽ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഒരു ശബ്ദബോധം ഉണ്ടാവും. ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ബോധം, വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ബോധം, അതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ല. ശരിക്കും ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകണം എന്ന് പറയുന്നിടത്താണ് ഈ വൃത്തിയുടെ ആവശ്യം വരുന്നത്. ഈ ബോധം പോരാ, പിന്നെ എന്ത് വേണം? സാക്ഷാത്കാരം ഉണ്ടാവണം. സാക്ഷാത്കാരം എന്ന് വെച്ചാൽ എന്താണ്? ബ്രഹ്മത്തിൻ്റെ അപരോക്ഷമായ ജ്ഞാനം. പ്രത്യക്ഷമൊന്നും പറയാം, പക്ഷേ അത് പൂർണ്ണമാവത്തില്ല. അപരോക്ഷം ഞാനൊന്ന് നേരെ പറയുന്നു. ആ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ പ്രത്യക്ഷം ഞാനെന്ന് പറയാം. ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷം ഞാനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, പുസ്തകത്തെ കാണുന്നു, എനിക്ക് പുസ്തകത്തിൻ്റെ പ്രത്യക്ഷം ഞാനുണ്ടായി. അപ്പൊ ഞാൻ മുറിയിരിക്കുമ്പം ഞാൻ പറഞ്ഞു കേട്ട് ഇവിടെ മേശപ്പുറത്ത് ഒരു പുസ്തകം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടത് ഇതുമായിട്ട് വ്യത്യാസമുണ്ടല്ലോ. ഞാൻ മുറിയിരുന്നപ്പോൾ ഒരാളൊന്ന് പറഞ്ഞു പുസ്തകം അവിടെ ബ്രഹ്മവിദ്യാലയത്തിൽ മേശപ്പുറത്തിരിക്കും, എനിക്ക് പുസ്തകത്തെക്കുറിച്ച് അറിവുണ്ടായി. അറിവിനെ എന്ത് പറയും? പരോക്ഷം ഞാൻ. പക്ഷെ ഇവിടെ വന്ന് ഈ പുസ്തകത്തെ കാണുമ്പോൾ എനിക്കുണ്ടാവുന്നത് എന്താണ്? പ്രത്യക്ഷം ഞാൻ അല്ലെങ്കിൽ അപരോക്ഷം ഞാൻ. ഇതുപോലെ ബ്രഹ്മത്തിൻ്റെ ഞാനും ഉണ്ടാവണമെന്നാണ്. അവിടെ പുസ്തകത്തിൽ മുറിയിരുന്നപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇവിടെ പുസ്തകം ഉണ്ടെന്നുള്ള ഞാനും ഉണ്ടായത്? ഒരാൾ പറഞ്ഞപ്പോൾ ശബ്ദത്തിൽ നിന്നാണ്. അപ്പൊ ശബ്ദത്തിൽ നിന്നൊരിക്കലും അപരോക്ഷമായ ഞാനം ഉണ്ടാകത്തില്ല എന്നാണ്. അവിടെയാണ് സമാധിയുടെ ആവശ്യം വരുന്നത്. ശബ്ദത്തിൽ നിന്ന് ജ്ഞാനമേ ഉണ്ടാവൂ, പരോക്ഷമായ ജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇവിടെ എനിക്ക് പുസ്തകത്തിൻ്റെ പ്രത്യക്ഷ ജ്ഞാനം അല്ലെങ്കിൽ അപരോക്ഷ ജ്ഞാനം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇന്ദ്രിയത്തിൻ്റെ സഹായത്തോടുകൂടി മനസ്സുകൊണ്ടാണ് ഉണ്ടായത്. മനസ്സിലല്ലേ ഞാനും ഉണ്ടായത്? അപ്പോ പ്രത്യക്ഷമായ ജ്ഞാനം ഇന്ദ്രിയ സഹായത്തോടുകൂടി മനസ്സിലാണ് ഉണ്ടാവുന്നത്. ശബ്ദം കൊണ്ടുണ്ടാകത്തില്ല ഒരിക്കൽ. അതാണ് സമാധിയെക്കുറിച്ച് സമാധിയുടെ ആവശ്യം വരുന്നിടത്തെല്ലാം പറയുന്ന ഇത് വാചസ്പതി മിശ്രം പറയുന്ന പ്രക്രിയ അനുസരിച്ചിട്ടാണ്. ഇനി ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷം ഞാനുണ്ടാവുന്നതോ? അത് ഇതുപോലല്ല. ഇവിടെ പുസ്തകത്തിൻ്റെ പ്രത്യക്ഷം ഞാനുണ്ടായത് ഇവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ച്. ബ്രഹ്മത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല. എന്തുകൊണ്ട്? ബാഹ്യമായ വിഷയങ്ങളിലെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ഗുണങ്ങളുള്ളിടത്തെ അത് പ്രവർത്തിക്കും. കണ്ണുകൊണ്ട് കാണണമെങ്കിൽ അതിന് നിറം വേണം, ചെവി കൊണ്ട് കേൾക്കണമെങ്കിൽ ശബ്ദം വേണം, നാക്കുകൊണ്ട് അറിയണമെങ്കിൽ രസം വേണം, തൊക്കുകൊണ്ട് അറിയണമെങ്കിൽ ചൂടോ തണുപ്പോ ആയിരിക്കണം, മൂക്കുകൊണ്ട് അറിയണമെങ്കിൽ അതിന് മണം വേണം. ഇതൊന്നുമില്ലാത്തതാണ് എന്ത്? ബ്രഹ്മം. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ ബ്രഹ്മത്തെ അറിയാൻ പറ്റുമോ? എന്നാൽ ബ്രഹ്മത്തെ മനസ്സുകൊണ്ടറിയാം. എന്നാണ്. ആന്തരികമായ വിഷയങ്ങളെ നമ്മൾ അറിയുന്നത് മനസ്സുകൊണ്ടാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ശബ്ദം കൊണ്ടോ ഒന്നുമില്ല. അനുമാനം കൊണ്ട്, മറ്റ് പ്രമാണങ്ങളുണ്ട്, അനുമാനം ഇതൊന്നും കൊണ്ടല്ല അറിയുന്നു. അപ്പൊ ആന്തരികമായ വിഷയത്തെ നമ്മളെങ്ങനെ മനസ്സുകൊണ്ടറിയുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സുഖവും ദുഃഖവും ഒക്കെ പോലെ, സുഖവും ദുഃഖവും ഉള്ളിലാ പുറത്താ? ഉള്ളിലുണ്ടാകുന്ന സുഖത്തെ എന്തുകൊണ്ടറിഞ്ഞ്? മനസ്സുകൊണ്ടറിഞ്ഞു. അപ്പൊ ആന്തരികമായൊരു വിഷയത്തെ നമ്മളറിയുന്നത് മനസ്സുകൊണ്ടാണ്. അവിടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യമുണ്ടോ? എനിക്ക് നല്ല സുഖം തോന്നുന്നു എന്ന് പറയുന്നതിന് ഇന്ദ്രിയങ്ങളുടെ ആവശ്യമുണ്ടോ? ഇല്ല, ഉള്ളിലറിയാണ്. മനസ്സുകൊണ്ടാണ് അറിയുന്നത് എനിക്ക് വളരെ ദുഃഖമുണ്ട്, വേദനയുണ്ട് എന്ന് പറയുന്നതിന് ഇന്ദ്രിയങ്ങളുടെ ആവശ്യമുണ്ടോ? മനസ്സുകൊണ്ടാണ് അറിയുന്നത്. അപ്പൊ ആന്തരികമായ കാര്യങ്ങളെ എന്തുകൊണ്ട് അറിയാൻ പറ്റുമോ? മനസ്സുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രഹ്മത്തെയും എങ്ങനെ അറിയേണ്ടത്? ആന്തരികമായി. അപ്പൊ അതിനെന്തുകൊണ്ട് അറിയണം? മനസ്സുകൊണ്ട് അറിയണം. സാധാരണ മനസ്സുകൊണ്ട് പറ്റില്ല. സാധാരണ മനസ്സിന് അനുഗ്രഹിക്കാൻ പറ്റില്ല. പിന്നെ ഏത് മനസ്സാണ് അനുഗ്രഹിക്കുന്നത്? ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മമാണെന്ന് ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ഞാൻ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുന്നത് എന്തറിവ് വെച്ചുകൊണ്ടാണ് ധ്യാനിക്കുന്നത്? പറയുന്നുവെന്ന് നിങ്ങൾ കേൾക്കുന്നില്ല. എന്തറിവുകൊണ്ടാണ് ധ്യാനിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, പുതിയ കാര്യമൊന്നും. ശ്രദ്ധ വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. പരോക്ഷമായ അറിവുണ്ട്. ആരോ എന്നോടൊന്ന് പറഞ്ഞ് നീ ബ്രഹ്മമാണ്, അപ്പൊ എനിക്ക് പരോക്ഷമായ അറിവുണ്ടോ? ഈ പരോക്ഷമായ അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ധ്യാനിക്കുന്നത്. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മമാണ്. അപ്പൊ ഈ ധ്യാനിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആരാണ്? മനസ്സ്. ധ്യാനം എന്ന് പറയുന്ന ആ പ്രവൃത്തി നടക്കുന്ന മനസ്സിലാണ്. ആ പ്രവൃത്തിയാണ് പറയുന്നത് മനസ്സിൻ്റെ വൃത്തിയെന്ന്. മനസ്സിൻ്റെ പ്രവൃത്തി തന്നെയാണ് എന്ത്? മനസ്സിൻ്റെ വൃത്തി പരിണാമം. അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് വരുമ്പോ പിന്നെ സംഭവിക്കുന്നതാണ് അത്ഭുതം. അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് വരുമ്പോ എങ്ങനെയാണോ ഉള്ളിൽ സുഖം വന്നാൽ മനസ്സ് ഗ്രഹിക്കുന്നത്, എങ്ങനെയാണോ ദുഃഖം വന്നാൽ മനസ്സ് ഗ്രഹിക്കുന്നത്, അതുപോലെ എന്തുവരുന്നു? ബ്രഹ്മത്തെയും മനസ്സ്, സുഖത്തെയും ദുഃഖത്തെയും ഗ്രഹിച്ച പോലെ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചോദിക്കും, ഞാൻ കുറച്ചു കാലമായിട്ട് ധ്യാനിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്? അപരോക്ഷമാകാത്ത എന്തുകൊണ്ട്? ധ്യാനം ഉറക്കുന്ന എങ്ങനെ ഇടിച്ചുറപ്പിക്കൂ? അങ്ങനെ ധ്യാനം ഉറക്കുന്നു. അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ഒരു തത്വമാണ്, സച്ചിദാനന്ദം എന്നാണ് പറയുന്നത്. അത് സുഖം പോലെ പ്രകടമായ ഒന്നല്ല, സൂക്ഷ്മമായതുകൊണ്ട്. പുസ്തകം പോലെ സ്ഥൂലമായ ഒന്നുമല്ല. അപ്പൊ സൂക്ഷ്മമായ അതിനെ നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് സൂക്ഷ്മമാവണം. മനസ്സ് അത്യധികം സൂക്ഷ്മമാണ്. അതെങ്ങനെ സൂക്ഷ്മമാവും? ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് എന്ത് ചെയ്യും? മനസ്സ് അത്യധികം സൂക്ഷ്മമാവും. ഞാൻ ഈ പറയുന്നതൊക്കെ എന്താണ്? എന്താണ്? നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ കണക്ഷൻ വിട്ടുപോരുത്. സമാജിയുടെ വ്യാഖ്യാനമാണ് ഈ പറയുന്ന മുഴുവൻ. ഇന്നലെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെ വിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? സമാധി ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ആദ്യത്തെ വ്യാഖ്യാനം ഒന്നും. അപ്പോൾ മനസ്സിങ്ങനെ അധികം സൂക്ഷ്മമായി വരുമ്പം ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്, നിരുപാധികമാണെങ്കിലും. പക്ഷേ സത്വചിത്ത ആനന്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും ആ ശബ്ദത്തിൻ്റെ അറിവേ ഉണ്ടാകത്തുള്ളൂ, അധികം കഴിഞ്ഞൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ മനസ്സത്യധിക സൂക്ഷ്മമായി വരുന്ന ഏതോ ഒരു ശുഭമുഹൂർത്തത്തിൽ തന്നെ പറയാൻ പറ്റും എന്ത് ചെയ്യും, ഈ ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാവും. അത് ഈ എങ്ങനെ എപ്പോ എവിടെ വെച്ച് ഒന്നും പറയാൻ പറ്റില്ല ആർക്കും. ഒന്ന് മാത്രമേ പറയാൻ പറ്റൂ, ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ഏതോ ഒരു സമയത്ത് മനസ്സത്യധികം സൂക്ഷ്മമാകുമ്പം എങ്ങനെയാണോ നമുക്ക് സുഖത്തിൻ്റെ പ്രത്യക്ഷം ഉണ്ടാകുന്നത് ആന്തരികമായി, അതുപോലെ ആന്തരികമായി ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷവും ഉണ്ടാകും. അങ്ങനെ ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷം ഉണ്ടാകുമ്പോൾ അതിനെയാണ് പറയുന്നത് വൃത്തിസ്തമാം അറിവ്. അപ്പോഴാണ് എന്ത് പറയുന്നത്? അറിവെന്ന് വെച്ചാൽ ബ്രഹ്മം വൃത്തിസ്ഥമാകുന്നു എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന് വൃത്തിയുണ്ടാകുന്നു. ബ്രഹ്മം അത് ഏത് വൃത്തി? സാധാരണ വൃത്തിയല്ല, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന വൃത്തി. അതിന് അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്നത് എന്താണ്? സാധാരണ മനുഷ്യൻ ധരിച്ചിരിക്കുന്നത് ബ്രഹ്മം വേറെ ജീവൻ വേറെ എന്നാണ്. ഈ ധ്യാനിക്കുന്ന ആൾ ധരിച്ചിരിക്കുന്ന എന്താണ്? ബ്രഹ്മവും ജീവനും രണ്ട് ഖണ്ഡങ്ങളല്ല, ഒന്നാണ്, അഖണ്ഡമാണ്. അപ്പൊ അഖണ്ഡത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ചുണ്ടായ വൃത്തി, അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? അഖണ്ഡാകാര വൃത്തി എന്ന് പറയും. അഖണ്ഡത്തിൻ്റെ ആകാരമെന്ന് വെച്ചാൽ അഖണ്ഡത്തെ അറിയുന്ന വൃത്തി, അഖണ്ഡത്തിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ അഖണ്ഡത്തെ അറിയുന്ന വൃത്തി, അഖണ്ഡത്തെ വിഷയമാക്കുന്ന വൃത്തി എന്നെല്ലാം പറയാം. ചിലടത്ത് പറയാനെ തദാകാരമെന്ന് പറയും. കാരണം തത്വമസിയിൽ തത്തെന്ന് പറയുന്ന ബ്രഹ്മത്തെയാണ്, ആ ബ്രഹ്മവും ജീവനും ഒന്ന് തന്നെ. അപ്പൊ ആ തത്തിനെയാണ് ഇവിടെ ധ്യാനിക്കുന്നത്, അഹം ബ്രഹ്മാസ്മി. ആ തത്തിനെയാണ് പ്രത്യക്ഷമാക്കുന്നത്. അതുകൊണ്ട് ആ പ്രത്യക്ഷമാകുന്ന മാനസിക വൃത്തിയെ, മാനസിക വൃത്തി എന്ന് പറയും തദാകാര വൃത്തി എന്ന് പറയും. ഈ വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെന്തിരിക്കേണ്ട വൃത്തി എന്ന് വെച്ചാൽ ജ്ഞാനം. ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് മനസ്സിലുണ്ടാകുന്ന ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷ ജ്ഞാനം, ഈ ജ്ഞാനാവസ്ഥയാണ് ഇവിടെ സമാധി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു വൃത്തി ഇങ്ങനെ ഉണ്ടാകുന്നതിന് എന്താ കാരണം? ഒന്ന് പ്രധാനമായി പറയുന്നത്, ഇയാൾ നിരന്തരം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ധ്യാനിക്കുന്നു. ഏത് പ്രവൃത്തി ചെയ്താലും മനസ്സിൽ സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരം ഇങ്ങനെ കൂടി കൂടി കൂടി കൂടി ദൃഢമായി വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഒരു തദാകാര വൃത്തി ഉണ്ടാവും. അത് സംസ്കാരം ദൃഢമാകുന്നുകൊണ്ടാണ്. ഇതിനെയാണ് വൃത്തിസ്ഥമായ. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? അറിവ് അഖണ്ഡാകാര വൃത്തിയോടുകൂടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അറിവിനെയാണ് പറയുന്നത് വൃത്തിസ്ഥമാം അറിവ്. ഈ അറിവിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ഒരു പ്രത്യക്ഷമായ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു വൃത്തി, വൃത്തിയൊന്നും അറിവെന്ന് പറയാം, അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് അവിദ്യയെ നശിപ്പിക്കുന്നു. ഏതുപോലെ വെളിച്ചം വന്നാൽ ഇരുട്ട് പോകും. അപ്പോ അദ്വൈതിയുടെ സിദ്ധാന്തമനുസരിച്ച് എന്താണ് ഈ പ്രപഞ്ചം? അവിദ്യയുടെ കാര്യമാണ്. അവിദ്യയാണ് എന്തിനാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? എന്താണ് അവിദ്യ? അവിദ്യാപരിണാമമാണ്. അപ്പോ അവിദ്യാപരിണാമമാണ് പ്രപഞ്ചം. അവിദ്യ നശിച്ചാൽ എന്ത് സംഭവിക്കും? പ്രപഞ്ചം നശിക്കും. പിന്നെ പ്രപഞ്ചമില്ല, നശിക്കുമെന്ന് വെച്ചാൽ പ്രപഞ്ചമില്ല. അപ്പൊ ഈ സമാധിയിലിരിക്കുന്ന ആൾ വൃത്യസ്തമായ അറിവായിരിക്കുകയാണ് അയാൾ. അയാൾ സ്വയം അറിവാണ്. ഈ അറിവെന്ന് പറയുന്നത് എന്താണ്? ഈ ധ്യാനിക്കുന്നവൻ തന്നെയാണ് അറിവ്, അല്ല വേറെ ഒരു പുറമേ നിന്നൊരു അടുത്ത വീട്ടിലെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുകയല്ല. ധ്യാനിക്കുന്നവൻ തന്നെയാണെന്ത് അറിവ്. അപ്പൊ അവൻ സ്വയം എന്തായിരിക്കുന്നു? ഈ പറയുന്ന സാക്ഷാത്കാരത്തോട് കൂടിയിരിക്കുന്നു. അങ്ങനെ സാക്ഷാത്കാരത്തോട് കൂടിയിരിക്കും. അവൻ ബ്രഹ്മമാണ് ഇരിക്കുന്നത്, താൻ തന്നെ. കാരണം ഞാൻ ബ്രഹ്മമെന്നാ ധ്യാനിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? അവിദ്യ നശിക്കും. കാരണം ഞാനോ അജ്ഞാനത്തെ നശിപ്പിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോ എന്ത് വരുന്നു? അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചമില്ല. പ്രപഞ്ചമില്ലെന്ന് വെച്ചാൽ ഒന്നുമില്ല. എന്താണ് ഈ ശരീരമില്ല, യാതൊന്നും തന്നെ ഇല്ല. ഒന്നുമില്ലാതെ വരും. ഒന്നുമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ വൃത്തി ഉണ്ടല്ലോ, നമ്മൾ പറയുന്നുണ്ടല്ലോ മനസ്സാണിങ്ങനെ അറിവായി മാറിയെന്ന്. ഈ മനസ്സെന്ന് പറയുന്ന എന്തിൽ നിന്നുണ്ടായി? അറിവിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ ആ മനസ്സ് കാണൂ, അതും നശിച്ചു. പിന്നെന്ത് മാത്രമായിരിക്കും? കേവലം അറിവ് മാത്രമായിരിക്കും. അവൃത്തിയും നശിച്ചു. കേവലം അറിവ്, പിന്നെ അതിന് നിൽക്കാൻ പറ്റത്തില്ല. എപ്പോഴാണോ ഈ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്, അടുത്ത നിമിഷം എന്ത് ചെയ്യും? ആ സാക്ഷാത്കാരം നശിച്ചു, അറിവ് നശിക്കും. പിന്നെ അവരറിവുണ്ടാകത്തില്ല. അവിദ്യയില്ല, വിശ്വമില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താണോ ഇത്, അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ, ഈ അറിവ് നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിരന്തരമായ, നേരത്തെ പറഞ്ഞല്ലോ, അഭ്യസിച്ച് അഭ്യസിച്ച് സംസ്കാരം കൊണ്ട ഇതൊക്കെ ഉണ്ടായത് അല്ലേ. ഈ സംസ്കാരം കൊണ്ട്, ദൃഢമായ സംസ്കാരം കൊണ്ട് എന്ത് വരും? ഇതെല്ലാം നശിച്ചു കഴിഞ്ഞു. സംസ്കാരം കൊണ്ട് വീണ്ടും പ്രപഞ്ചത്തിൻ്റെ സംസ്കാരം നമ്മുടെ ഉള്ളിലിരിക്കുകയല്ലേ. അതുകൊണ്ട് വീണ്ടും എന്ത് വരും? ഇതെല്ലാം വീണ്ടും ഇതുപോലെ തന്നെ അനുഭവപ്പെടും. വീണ്ടും സംസ്കാരം കൊണ്ട് വൃത്തി ഉണ്ടാവും, പ്രപഞ്ച വൃത്തികളുണ്ടാവും, പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാവും. അപ്പൊ ഈ സമാധി എന്ന് പറയുന്നത് ഒരു ക്ഷണത്തിലുണ്ടായി. കാരണം ഈ സമാധി എന്ന് പറയുന്ന ഒരു വൃത്തിയാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത് അത് നശിച്ചേ പറ്റും. പക്ഷേ അത് നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും. അതിന് കാരണമായിട്ടാണ് പറയുന്നത് സംസ്കാരം, പ്രാരബ്ധ സംസ്കാരം എന്ന് പറയും. പ്രാരബ്ധ സംസ്കാരം കൊണ്ടെന്ത് വരുന്നു? വീണ്ടും ഇതെല്ലാം വീണ്ടും പ്രകടമാകും. അതാണ് അവിദ്യാദ്വിതയ സജീവമെന്ന് പറഞ്ഞത്. അവിദ്യ രണ്ടുണ്ടെന്ന് ഭാമതികാലം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്ന അവിദ്യ, മറ്റൊന്നെന്താണ്? പൂർവപൂർവ വിഭ്രമജന്യമായ സംസ്കാരം. ആ സംസ്കാരം അവിടെ ഇരിക്കും. ഈ അറിവെന്ന് പറയുന്നത് എന്തിനാണ് നശിപ്പിക്കുന്നത്? അവിദ്യയാണ് നശിപ്പിക്കുന്നത്. സംസ്കാരം എന്ത് ചെയ്യുന്നു? അവിടെ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ്? പ്രാരബ്ധത്തെ നശിപ്പിക്കുന്നില്ല. പ്രാരബ്ധത്തെ അത് തുടങ്ങി വെച്ചതാണ്, അത് നശിക്കുന്നില്ല. അപ്പൊ സംസ്കാരം അവിടെ ഇരിക്കുന്നുണ്ട്. എന്തുവരും? വീണ്ടും ഈ പ്രപഞ്ചമെല്ലാം വീണ്ടും അനുഭവപ്പെടും. പ്രപഞ്ചമൊക്കെ വീണ്ടും അനുഭവപ്പെടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ധ്യാനിക്കും. ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും വൃത്തി ഉണ്ടാവും. വൃത്തി ഉണ്ടായി അവിദ്യ നശിക്കും. ഈ അവിദ്യ നശിച്ച് പ്രപഞ്ചം അനുഭവപ്പെടാതിരിക്കുമ്പോഴാണ് പറയുന്നത് വൃത്തിസ്ഥമാം അറിവിൽ വിശ്വവുമില്ല. പിന്നെ പ്രപഞ്ചാനുഭവം ഉണ്ടോ? അതിൻ്റെ വിത്താം അവിദ്യയതും ഇല്ല. പ്രപഞ്ചത്തിൻ്റെ വിത്തെന്താണ്? അതുമില്ല. അപ്പൊ എങ്ങനെയായിരിക്കും? കേവലം അറിവായിട്ട് അവിടെ നിൽക്കും. അറിവായിരുന്നാലും എന്ത് ശേഷിക്കുന്നു? പ്രാരബ്ധ രണ്ടാമത്തെ അവിദ്യ. രണ്ടാവിദ്യയെക്കുറിച്ച് പറഞ്ഞില്ലേ? ആ സംസ്കാര ശേഷി പ്രാരബ്ധമായതുകൊണ്ട് അത് നശിക്കത്തില്ല. പ്രാരബ്ധം നശിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഈ ജന്മത്തിന് കാരണമായ കർമ്മത്തെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പോ ആ പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത് അത് അനുഭവിച്ച് അത് നശിക്കത്തുള്ളൂ. അപ്പൊ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരാളിങ്ങനെ കഷ്ടപ്പെട്ട് സമാധിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആ സമയം എന്ത് ചെയ്യുന്നു? അയാൾക്ക് ഒരു ക്ഷണമേ ഉള്ളൂ. പ്രപഞ്ചബോധമില്ല, കേവലം അറിവായിട്ട് ജീവിക്കും. കേവലം അറിവായിട്ട് സമാധി പ്രക്രിയയാണ്. അവിടെ പിന്നെ ഒരു തരത്തിലുള്ള വ്യവഹാരമില്ല. ഒരു ഗദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ചിത്തുമല്ല ജഡവുമല്ല, സർവവും ചിത്തിലൊടുങ്ങി ചിത്തായി തന്നെ നിൽക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, വ്യത്തുമില്ല വിശ്വവുമില്ല, അതാണ് ചിത്തിലൊടുങ്ങി ചിത്തായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എന്താണ്? സമാധിയുടെ വ്യാഖ്യാനമാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് സമാധിയെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോ പക്ഷേ പ്രാരബ്ധ ശേഷിക്കുന്നുണ്ട്. എന്തുവരും? പൂർവപൂർവ ജന്മങ്ങളുടെ വിഭ്രമത്തിൽ നിന്നുണ്ടായ സംസ്കാരം ഇരിക്കുന്നു. ആ സംസ്കാരം നശിക്കണമെങ്കിൽ എന്ത് വേണം? ഈ അതാണ് പ്രാരബ്ധം. അത് നശിക്കണമെങ്കിൽ ഈ പ്രാരബ്ധ ഫലമായി കിട്ടിയ ഈ ശരീരം, ആ പ്രാരബ്ധന്റെ ഫലമായിട്ടാണ് ഈ ശരീരം കിട്ടി. ഈ ശരീരം തന്നെ നശിക്കണം. ഈ ശരീരം നശിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്യും? ആ പ്രാരബ്ധം നിലനിൽക്കും. എന്ന് വെച്ചാൽ ഈ ശരീരത്തിലിരുന്ന് പ്രാരബ്ധ ഫലത്തെ മുഴുവൻ അനുഭവിച്ച് തീർക്കണം. അനുഭവിച്ച് തീരുമ്പോൾ ഈ ശരീരത്തിൽ ഇനി ഒന്നും പ്രാരബ്ധ ഫലം അനുഭവിക്കുകയല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഈ ശരീരത്തിന് വേറെ പ്രയോജനമൊന്നുമില്ല, ശരീരം നശിക്കും. പ്രാരബ്ധ സംസ്കാര ഫലത്തെ അനുഭവിച്ച് തീരുമ്പോഴാണ് നമ്മൾ മരിക്കുന്നത്. അപ്പൊ അതുവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും? ധ്യാനിക്കുക, സാക്ഷാത്കരിക്കുക എന്ന് വൃത്തി ഉണ്ടാകുക, അടുത്ത് വൃത്തി നശിക്കുക, വീണ്ടും എന്ത് ചെയ്യണം? സമാധി വീണ്ടും അത് തന്നെ തുടരണം. വീണ്ടും വൃത്തി ഉണ്ടാകും, വീണ്ടും നശിക്കും. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ മരിച്ചു കഴിയുമ്പം പിന്നെ പ്രാരബ്ധമുണ്ടോ? അപ്പൊ വൃത്തി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വമില്ല, പിന്നെ വൃത്തിക്ക് കാരണമായി സംസ്കാരമല്ലാത്തതുകൊണ്ട് പിന്നെ എന്തുണ്ടാവത്തില്ല? വൃത്തി ഉണ്ടാവത്തില്ല. അതാണ് ബ്രഹ്മ കേവലം, കേവലം അറിവായി തന്നെ. അതാണ് സമാധിയുടെ ഒടുവിൽ. അപ്പോ ഇങ്ങനെ വൃത്തി ഉണ്ടായി അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം, അപ്പൊ വൃത്തിയുണ്ട്, ബോധമുണ്ട്. വൃത്തി എന്ന് വെച്ചാൽ ബോധമുണ്ട്. ആ ബോധത്തോട് കൂടിയിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സവികൽപ്പ സമാധി. ആ വൃത്തി നശിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? നിർവികൽപ്പ. അപ്പൊ ബോധമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. രണ്ട് സമാധിയുണ്ട്, ഒന്ന് സവികൽപ്പം, മറ്റൊന്ന് നിർവികൽപ്പം. ഞാനതിങ്ങനെ ചുരുക്കി ഇതിങ്ങനെ പറഞ്ഞെങ്കിലും ഇതിനകത്ത് പണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും അതെങ്ങനെയാണ് എന്താണ് നമ്മുടെ ഈ വൃത്തി നശിക്കുന്ന സമയത്താണോ ആദ്യം നശിക്കുന്നത് അതോ അടുത്ത ക്ഷണത്തിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് തർക്ക വിതർക്കങ്ങളുണ്ട്. കാരണം ഇത് ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ഇതിനെ സമർത്ഥിക്കുക എന്ന് പറയും. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി പറഞ്ഞതാണ്, ഇതിൻ്റെ കാലവ്യത്യാസം, വൃത്തി എത്ര ക്ഷണം നിൽക്കുമോ, ഒരു ക്ഷണം നിൽക്കുമോ അതോ രണ്ട് ക്ഷണം നിൽക്കുമോ, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരാധാരമില്ലാതെ വൃത്തി എങ്ങനെ നിൽക്കും, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളും പല പല പണ്ഡിതന്മാർക്ക് ഇതിൽ പല പല അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് അത് വരും, എന്തുകൊണ്ടങ്ങനെ വരുന്നു, എന്തുകൊണ്ടങ്ങനെ വരുന്നു, ഈ പറയുന്നതൊക്കെ സമാധിയുടെ വ്യാഖ്യാനമാണ്. ഇത് മറന്നു പോരുത്, മനസ്സിലായോ? സമാധിയെ വ്യാഖ്യാനിക്കുകയാണ് ഇത്. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്ത് മുതിർന്ന ആൾക്കാർ നമുക്ക് രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥ പറഞ്ഞു തന്നില്ലേ അല്ലേ? ഈ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ചോദ്യങ്ങളും വരും. ചോദ്യം വന്ന് അവരെന്ത് ചെയ്യും, അതിനൊക്കെ മറുപടിയും പറയും. അതുപോലെ സമാധിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഈ പറയുന്നത്, മനസ്സിലായോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് സമാധി കഥയാണ് എന്ന് മനസ്സിലാക്കണം. രാജകുമാരൻ്റെയും പക്ഷെ ഇത്രയും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സമാധിയാകാം. ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പൊ സമാധി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി സമാധിയിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി. പിന്നെ ഇതിൽ ഒരു വിശേഷതയുള്ള ഒരു കാര്യം, മനുഷ്യൻ എന്തിനു വേണ്ടി സമാധിക്ക് വേണ്ടി ശ്രമിക്കുന്നു പറയുന്നത്, ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണോ, സത്വജിത്ത് ആനന്ദമാണ്. എപ്പോഴാണ് ഈ പറയുന്ന ചരമവൃത്തി, ഈ ചരമവൃത്തി എന്ന് പറയുന്നത് അവസാനത്തെ വൃത്തി എന്നർത്ഥം. അവസാന വൃത്തി എന്ന് പറയുന്നതിന് കാരണം ആ ഒരു വൃത്തി വരുമ്പം പിന്നെ വേറെ വൃത്തികളൊന്നുമില്ല മനസ്സിൽ, ചിന്തയൊന്നുമില്ല. ബ്രഹ്മത്തെ അറിയുന്ന വൃത്തിയാണ്, ബ്രഹ്മം ആനന്ദ സ്വരൂപമാണ്. അപ്പോ ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും, പരമമായ ആനന്ദമായിരിക്കും. ആനന്ദമല്ല വേറൊന്നും കാണത്തില്ല. പക്ഷെ വൃത്തി നശിച്ച പിന്നെ ആനന്ദം കാണൂ, കാരണം കേവല ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആനന്ദമായാലും പ്രയോജനമൊന്നുമില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ട് പ്രയോജനമില്ല? അറിയാനുണ്ടെങ്കിലും വേണം ആനന്ദത്തെ. ഈ വൃത്തി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഹാ ആനന്ദത്തെ അറിയുന്നു, പരമമായ ആനന്ദത്തെ ഇരിക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം വൃത്തി നശിച്ചു, നശിച്ചു പോയി കഴിഞ്ഞാൽ എന്തുവരും, പിന്നെ ഒന്നുമില്ല, പിന്നെ ബ്രഹ്മ കേവലം, കേവലം ബ്രഹ്മം മാത്രം. അവിടെ പിന്നെ എന്താണ്, സത്വമല്ല അസത്വമല്ല ഒന്നുമല്ല എന്നേ പറയാൻ പറ്റും. ഇതാണ് സമാധിയെക്കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആണ് ഇവിടെ പറഞ്ഞ മൊത്തം, ഈ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ യാതൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. നേരെ സമാധിയിലേക്ക് പോവുക, എന്നിട്ട് നേരിട്ടറിയുക. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട, വിശ്വസിക്കേണ്ട, തള്ളിക്കളയുക. ഈ പറഞ്ഞതെല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞേക്കുക, ഇതൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ പറഞ്ഞ വെറും കഥ. നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ സമാധിയിലേക്ക് പോവും. നിങ്ങളെ പ്രശ്നമില്ലല്ലോ, കഥയിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, മനസ്സിലായ? സമാധിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഇതില് ഒരേ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമ്മളിങ്ങനെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ടോർച്ച് അടിച്ചതുപോലെ ഒരു ബ്രഹ്മത്തിൻ്റെ ആനന്ദ രൂപമായ ബ്രഹ്മത്തിൻ്റെ ഒരു ജ്ഞാനം ഉള്ളിലുണ്ടാവുക, ഇതെങ്ങനെ സംഭവിക്കും? ഇത് സംഭവിക്കണമെങ്കിൽ പ്രധാനമായിട്ടും അവിടെ എന്ത് വേണം? മനസ്സുള്ളതുകൊണ്ടല്ലേ ധ്യാനിക്കുന്നു. പെട്ടെന്നിങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ചിരിക്കുമ്പം ആനന്ദത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? പിടികിട്ടുന്നില്ല, കത്തുന്നില്ല. വൃത്തിയുള്ളതുകൊണ്ടല്ലേ ധ്യാനിക്കുന്നത്? ധ്യാനത്തിനാണ് വൃത്തി എന്ന് പറയുന്നത്. കേട്ടില്ല? അത് ഉള്ളതുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്, അല്ലെങ്കിൽ ധ്യാനിക്കും, വേറെ പണിക്ക് പോകത്തില്ല. അവിടെ ആനന്ദം ഇങ്ങനെ പെട്ടെന്ന് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് ഞാൻ ചോദിച്ചത്. മനസ്സുകൊണ്ടല്ലേ ധ്യാനിക്കുന്നു. അവിടെ ബ്രഹ്മം വേണം. എങ്ങനെയുള്ള ബ്രഹ്മം? ആനന്ദമായ ഒരു ബ്രഹ്മം അവിടെ വേണം. ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ചെല്ലുമ്പോൾ അവിടെ ഈ ആനന്ദമായ ബ്രഹ്മമില്ലെങ്കിൽ എന്ത് ചെയ്യും? കട്ടയും പടവും മുടക്കേണ്ട തന്നെ. എങ്ങനെ? അതിപ്പോ എനിക്കെങ്ങനെ പറയാൻ പറ്റും? മനുഷ്യന്റെ ആഗ്രഹമാണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചെറുതാക്കുന്ന? എങ്ങനെ? ഞാനിത് രസകരമായി പറയുന്നു എന്നേ ഉള്ളൂ. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഇത് ആഗ്രഹമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനെന്ത് പറയാനോ? നിങ്ങൾക്ക് ആഗ്രഹമില്ല, എനിക്ക് ആഗ്രഹമില്ല. ഇങ്ങനെ ഒരു ബ്രഹ്മം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് എങ്ങനെ ഇത് വെളിപ്പെടും? ആ പെട്ടെന്ന് നമ്മുടെ ഈ പരോക്ഷത്തിൽ നിന്ന് മനസ്സ് അപരോക്ഷമായി എങ്ങനെ മാറും? അത് വിശദീകരിക്കാൻ വലിയ പാടാണ്. ഇപ്പൊ സുഖം എന്ന് പറയുന്ന അപരോക്ഷമായ ഒരു ജ്ഞാനമാണ്. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ സുഖമുണ്ട്. സുഖമുള്ളതുകൊണ്ട് എന്തുവരും? നമുക്ക് സുഖത്തിൻ്റെ അനുഭവം ഉണ്ട്. അതിന് ഈ സുഖം എങ്ങനെ ഉണ്ടാകുന്നു? അതിന് ആധുനിക സയൻസ് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ പോലെയുള്ള ചില കെമിക്കലുകൾ പ്രവർത്തിക്കുമ്പോൾ ബ്രെയിനിൽ സുഖത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. നമ്മുടെ ബ്രെയിനിലെ നെർവസ് സിസ്റ്റം അങ്ങനെ സുഖത്തെ ഉത്പാദിപ്പിക്കുന്നു എന്നാണ്. അതിന് അത് തെളിവോടെയാണ് പറയുന്നത്. കാരണം അവർക്ക് ഈ സാധനം ഡോപ്പമിൻ പോലെയുള്ള സാധനങ്ങൾ കൂട്ടിയും കുറച്ചും സുഖത്തെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റും. നമുക്കത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സുഖം തോന്നും, കുറച്ചാൽ സുഖം കുറയും. അതൊക്കെ വളരെ സയൻറ്റിഫിക്കായി തെളിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു സുഖമുണ്ട്, നമ്മൾ സുഖത്തെ അറിയുന്നു, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതുമായിട്ട് ബ്രെയിനുമായിട്ട് ഒരു ബന്ധമില്ല ബ്രഹ്മത്തിന്. ഈ പ്രപഞ്ചത്തിനൊക്കെ അതീതമായിരിക്കുന്ന ഒന്നാണ് അത്, ആനന്ദ സ്വരൂപമാണ്. അതിനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിന് ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. മനസ്സിലായോ? ബ്രെയിനിൻ്റെ സുഖമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ബ്രഹ്മത്തെ ഇങ്ങനെ പരോക്ഷ വൃത്തിയിലൂടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് അതെന്താകുന്നു? അപരോക്ഷമാകുന്നു എന്നുള്ള കാര്യം, അത് മനുഷ്യൻ്റെ ഒരു വിശ്വാസമാണ്. എന്നിട്ടൊരു അനുഭവം ഉണ്ടാകുന്നു. ഈ ആനന്ദ അനുഭവത്തിന് നമുക്ക് ബ്രഹ്മം വേണ്ട. എന്ത് മതി? ബ്രെയിനിലെ ഡോപ്പമിൻ പോലെയുള്ള കെമിക്കലുകൾ മതി ആനന്ദാനുഭവം ഉണ്ടാവാൻ. ആ കെമിക്കലുകളെ ഉത്തേജിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴാണ് നമുക്കെന്ത് വരുന്നത്? ആനന്ദം വരുന്നത്. അത് ചിരിക്കുന്നത്, ഇത് ആനന്ദം, നമ്മുടെ ഉള്ളിൽ ആനന്ദം അനുഭവിക്കും. അത് ചിരിക്കുക തുമ്മും, ആ പൊടി അടിച്ചാൽ തുമ്മും, അതുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ഉള്ളിൽ സന്തോഷം വരണമെന്നില്ല. അത് അതിപ്പോ തുമ്മിയ പൊടിയടിച്ചാൽ തുമ്മുമല്ലേ. അതുകൊണ്ട് ആനന്ദം വരണമെന്നില്ല. ആനന്ദം വന്ന് വരിക എന്ന് പറയുന്നത് അവിടെ ആ കെമിക്കൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആനന്ദം ഉണ്ടാവും. കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ആനന്ദം ഉണ്ടാകും, കുറഞ്ഞ ആനന്ദം കുറയും. ഇനി നമ്മുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ പ്രവർത്തിക്കാതിരുന്ന പിന്നെ ആനന്ദമുണ്ട്. അൽഷിമേഴ്സ് രോഗികളൊക്കെ അങ്ങനെയാണ്, അവർക്ക് ചിലപ്പോൾ ചില ഭാഗങ്ങൾ പ്രവർത്തിക്കില്ല, പിന്നെ അവർക്ക് സുഖം എന്തെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ജീവിതാനുഭവമേ ഉണ്ടാകത്തില്ല. പല രോഗങ്ങൾ, ക്യാൻസറൊക്കെ ബാധിച്ച് ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ ട്യൂമറൊക്കെ വന്ന് ആ ഭാഗം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആനന്ദമില്ല. അപ്പോൾ അത് അവിടെ രാസപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആനന്ദാനുഭവം ഉണ്ടാകുന്നത്. അത് നമുക്ക് മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ പറയുന്നതല്ല, ഒരു ബ്രഹ്മം, ആനന്ദസ്വരൂപമായ ഒരു ബ്രഹ്മം വേറെയുണ്ട്. അതിനെ സാക്ഷാത്കരിക്കുന്നു. ഇനി വേറെ ചില ആൾക്കാർ സാധാരണ പറയാറുണ്ടല്ലോ, എനിക്കിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ഭയങ്കരമായ ആനന്ദമുണ്ടായി. കള്ളം പറയുന്നതല്ല, പലരും പറയാറുണ്ട്. എനിക്കൊരാളുണ്ടായിരുന്നു, ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആൾ, അയാൾ എന്നോട് പറയും, സ്വാമി പുസ്തകം വായിച്ച് പഠിച്ച് അതൊക്കെ പിള്ളേരെ പറഞ്ഞു കൊടുക്കും. സ്വാമി ആനന്ദം ശരിക്കുള്ള അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാനിങ്ങനെ ധ്യാനിക്കായിരുന്നു കഴിഞ്ഞാൽ ഉടൻ എന്താണ് ഇങ്ങനെ ആനന്ദം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നത് ശരിയാണ്. അയാൾക്കെപ്പോഴും ഇങ്ങനെ അയാളിങ്ങനെ ധ്യാനിക്കായിരുന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു, അയാൾക്ക് വലിയ ആനന്ദാനുഭവം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇയാളുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ധ്യാനിക്കാത്ത സമയത്ത് എന്ത് ചെയ്യും, കള്ളു കുടിക്കും. ധ്യാനിക്കുന്ന സമയത്ത് ഭയങ്കര ആനന്ദമാണ്. അത് ഞാൻ എന്നാൽ പിന്നെ ഈ ധ്യാനിക്കാത്ത സമയത്ത് എന്തിനാ കള്ളു കുടിക്കുന്നത്? കള്ളു കുടിക്കാനൊരു തടസ്സമേയല്ല, കള്ള കുടിച്ചാലും ശരി, ഞാൻ ധ്യാനിക്കായിരുന്നു കഴിഞ്ഞാൽ ആനന്ദമാണ്. അല്ലാത്ത സമയം എന്തുകൊണ്ട്, എന്തിന് കള്ളു കുടിക്കുന്നു? മനസ്സ് വളരെ അസ്വസ്ഥമാവും. അസ്വസ്ഥമാകുമ്പം അതുകൊണ്ടാണ് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ ഒരുപാടുണ്ടായി, അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് കള്ളു കുടിക്കുന്നത്. ഈ രണ്ടുമുണ്ട്. ധ്യാനിക്കുമ്പം വലിയ ആനന്ദം, അല്ലാത്തവും കള്ളു കുടിക്കും. അപ്പോ ഈ ആനന്ദം എന്ന് പറയുന്ന ഇയാൾക്ക് എവിടുന്ന് കിട്ടുന്നു? ഇയാൾ കള്ളം പറയുന്നതല്ല, ഇയാൾക്ക് ശരിക്കും ആനന്ദമുണ്ട്. ഈ ബ്രെയിനിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അയാളുടെ ബ്രെയിനിൻ്റെ എന്തോ ഒരു മാൽ ഫങ്ഷനാണ്. ആ പ്രവർത്തനം കൊണ്ട് അയാൾക്ക് അത് സംഭവിക്കുന്നു ബ്രെയിൻ. അപ്പോൾ അയാൾക്ക് എന്ത് വരുന്നു, കൂടുതലായിട്ട് ഏതോ കെമിക്കൽ അവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അയാൾക്ക് വലിയ ആനന്ദം ഉണ്ടാകുന്നു. പക്ഷെ അതുകൊണ്ട് അയാളെ മനസ്സിൽ നിയന്ത്രിക്കാനോ, അത് ആ സമയത്തേ ഉള്ളൂ. അത് കഴിയുമ്പം മനസ്സ് വീണ്ടും ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ മനസ്സിൽ വരുമ്പം പിന്നെ അതെല്ലാം മറക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. എപ്പോഴും അയാൾക്ക് ധ്യാനിക്കാൻ പറ്റില്ല, എപ്പോഴും ധ്യാനിച്ചാൽ ഇത് കിട്ടത്തുമില്ല. അപ്പോ ഇങ്ങനെ ധ്യാനിച്ച് ആനന്ദം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആനന്ദത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഇവിടെ ബ്രഹ്മത്തെ ധ്യാനിച്ച് ബ്രഹ്മത്തിൻ്റെ അപരോക്ഷമായ വൃത്തി ഉണ്ടായി ബ്രഹ്മാനന്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? അത് യോഗത്തിൻ്റെ വേറെ രീതി, അതൊക്കെ യോഗം തന്നെയാണ്, യോഗത്തിൻ്റെ രീതികളാണ്. നമ്മളിതിനെ വിശദീകരിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞ രണ്ട് രീതിയെന്ന് മനസ്സിലാക്കും. പഴയ ഗ്രന്ഥങ്ങളിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആധുനികമായ ശാസ്ത്രം എങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ്മളിത് എന്താണ് അബദ്ധമാണെന്നോ തെറ്റാണെന്നോ ശരിയല്ലെന്നോ ഒന്നുമല്ല പറയുന്നത്. നമ്മൾ കേവലം ഇത്രയും ചെയ്യുന്നുള്ളൂ. എന്താണോ എന്താ ചെയ്യുന്നു, ആ നമ്മളിതിനെ വ്യാഖ്യാനിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, സമാധി ഇല്ലെന്നോ ഉണ്ടാകത്തില്ലെന്നോ ബ്രഹ്മത്തിൻ്റെ ആനന്ദം ഉണ്ടാവില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ധരിച്ചു കളയരുത്. അങ്ങനെ ധരിച്ചിടയായിരുന്നു. നമ്മളിതിന് മനസ്സിലാക്കിയിട്ട് എങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുള്ള കാര്യം വിശദീകരിക്കുകയാണ്. ഇനി ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് കേൾക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, സ്വാമി ഇത്രയും കാലം മുട്ടയൊക്കെ അടിച്ചുകൊണ്ട് വേണം ധ്യാനിച്ചിട്ട് ഇതുവരെ ബ്രഹ്മാനന്ദം ഉണ്ടായില്ല, അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ കളിയാക്കി പറയണം, എനിക്ക് എന്തേലും ഉണ്ട് ബ്രഹ്മാനന്ദം, എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരിക്കലും വിജയിക്കും, അങ്ങനെ പറയുന്നവരും കാണും. പറഞ്ഞോട്ടെ, ബ്രഹ്മാനന്ദമുള്ള ഒരുപാട് പേരുണ്ടെന്നാണ് ഞാനും പറയുന്നത്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് എന്താണെന്ന് വിശദീകരിക്കുകയാണ്, മനസ്സിലായി? എനിക്ക് ബ്രഹ്മാനന്ദമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടൊന്നുമുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് യാതൊരു ക്ഷീണോ അതെന്തെങ്കിലും ഒരു കുറവാണെന്നോ ഒന്നും എനിക്ക് ഒരിക്കലും തോന്നത്തില്ല. അത് ഒരു ക്രെഡിറ്റാണെന്ന് തോന്നത്തില്ല, ബ്രഹ്മാനന്ദമില്ല, ജീവിതം വേസ്റ്റായി പോയി, അങ്ങനെയൊന്നും എനിക്ക് തോന്നത്തില്ല. അങ്ങനെ ഒരു വിഭ്രാന്തി എനിക്കില്ല. അതുകൊണ്ട് ഒരാളുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഈ ചർച്ച വഴിതിരിച്ചു കൂടരുത്. ഇത് വ്യക്തിപരമായൊരു കാര്യമല്ല പറയുന്നു, എന്നെ സംബന്ധിച്ചോ വേറെ വ്യക്തിയെ സംബന്ധിച്ചോ അല്ല. ഈ തത്വത്തെ എങ്ങനെയാണ് ശാസ്ത്രങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ പറയണം, അതിനങ്ങനെ തന്നെ മനസ്സിലാക്കണം. അല്ല, ആർക്കെങ്കിലും ബ്രഹ്മമുണ്ടോ, ബ്രഹ്മജ്ഞാനമുണ്ടോ, ആനന്ദമുണ്ടോ ഇല്ലയോ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് പറഞ്ഞതുകൊണ്ട് തീർന്നില്ല. ഇതിൻ്റെ കൂടുതൽ ചർച്ചകളിലേക്ക് പോയാൽ എങ്ങനെ അപരോക്ഷമായ ജ്ഞാനമുണ്ടായി, അജ്ഞാനം നശിച്ചു, പ്രാരബ്ധം നിൽക്കുന്നു, പിന്നെ അവിദ്യ നശിച്ചു, ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തർക്കവിതർക്കങ്ങളാണ് ശാസ്ത്രങ്ങളിൽ മുഴുവൻ. ആർക്കും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയത്തില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് പറയണം? എന്ത് പറയണം? ഇതൊക്കെ എൻ്റെ അനുഭൂതിയാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുക? ആരെന്ത് ചോദിച്ചാലും പറയണം എന്താണോ, ഇതൊക്കെ എൻ്റെ അനുഭൂതിയാണ്, ഇതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. അനുഭൂതിയാ അറിയില്ല, ഇതൊക്കെ നമ്മുടെ അനുഭൂതിയിലുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തരും ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പലതും പറയുക, അത് നിങ്ങൾ കണക്കാക്കണ്ട. അനുഭൂതി എനിക്കുണ്ട്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾ ധൈര്യമായി പറയുക. അപ്പൊ ഞാൻ പറഞ്ഞ ക്യാൻസലായി പോകും, മനസ്സിലായോ? അങ്ങനെ പറയാനുള്ള ധൈര്യം വേണം.